അടുത്തത് 16. ആത്മാവിൽ ഇല്ലയൊരഹങ്കൃതി യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു. യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് വിഹരിച്ചിടുന്നു യോഗി. ആത്മാവിൽ ഇല്ലയൊരഹങ്കൃതി താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടും. ഇതാണ് ഇതിന്റെ സിദ്ധാന്തം. ഇത്ര വിരമിച്ചിടണം. ആത്മാവിലെ ഒരു അഹങ്കൃതി താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടും. അടുത്തു വരുന്ന അതിന്റെ ഉദാഹരണമാണ് യോഗി പോലെ. യോഗി പോലെ ഈ പറഞ്ഞ സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് അടുത്തു വരുന്നത്. ഈ ഉദാഹരണത്തിനെ വ്യാഖ്യാനിക്കുകയാണ് ഗുരു എന്ന് വ്യാഖ്യാനിക്കുകയാണ് യോഗി പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് വിഹരിച്ചിട്ട് നീങ്ങിയു. ഇത് ഈ മൂന്നാമത്തെ ഭാഗം ആ യോഗി പോലെ അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു സിദ്ധാന്തം പറഞ്ഞ് അതിനൊരു ഉദാഹരണം പറഞ്ഞ് പിന്നെ ഉദാഹരണത്തെ വ്യാഖ്യാനിച്ചു. ഇതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ആദ്യഭാഗം ആത്മാവിൽ എല്ലാവരും അഹങ്കൃതി താൻ മായയാൽ വിവിധമായി വിഹരിച്ചത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഉദാഹരണം വ്യാഖ്യാനമാണ്. അതിനല്ല ഇവിടെ പ്രാധാന്യം. ഇവിടെ യോഗിയുടെ കാര്യം പറയുന്നതിന് എന്താ പ്രാധാന്യം? പ്രാധാന്യം എന്തിനാണ്? ആത്മാവിൽ ഇല്ല ഒരു അഹങ്കൃതി, ആത്മാവിൽ ഒരഹങ്കൃതി ഇല്ല. ആത്മാവിൽ അഹങ്കൃതി, അഹങ്കാരം, അഹങ്കരണം എല്ലാ പ്രാണികളിലും സർവ്വസാധാരണമായിരിക്കുന്ന അഹംബോധം, അതിനൂടെ അഹങ്കൃതി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന അമ്പിനി ഒരു അഹങ്കാരിയാണെന്ന് പറയുന്ന അഹങ്കാരമല്ല. അവന് പണത്തിന്റെ അഹങ്കാരമുണ്ടെന്നൊക്കെ പറയുന്ന അഹങ്കാരമുണ്ട്. ഇത് എല്ലാ പ്രാണികളിലും ഇരിക്കുന്ന അഹങ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് അഹങ്കൃതി. ഇതെല്ലാ പ്രാണികളിലും അഹങ്കൃതിയുണ്ട്, പക്ഷെ ആത്മാവിൽ ഇല്ല. ആ അഹങ്കാരം ആത്മാവിൽ ഇല്ല. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വാസ്തവത്തിൽ ഇല്ല. എല്ലാവരും അനുഭവിക്കുന്നു അഹങ്കാരത്തെ, അഹം. എല്ലാ ജീവന്മാരും അഹം എന്ന് വെച്ചാൽ ഞാൻ, അഹങ്കൃതി ഞാനെന്ന് അഭിമാനിക്കുക, അല്ലെങ്കിൽ ഞാനെന്ന് അറിയുക, ഞാനെന്ന് ചിന്തിക്കുക, ഞാനെന്ന് പറയുക, ഞാനെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എല്ലാം വരും. ഈ അഹങ്കാരം ആത്മാവിലില്ല. ആത്മാവെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ സച്ചിദാനന്ദം. ആ സച്ചിദാനന്ദത്തിൽ അഹങ്കാരം ഇല്ല. പക്ഷെ എല്ലാ പ്രാണികളും അഹങ്കാരം അനുഭവിക്കുന്നു. എല്ലാ പ്രാണികളും സച്ചിദാനന്ദമാണ്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. എല്ലാ പ്രാണികളും സച്ചിദാനന്ദമാണ്. എല്ലാ പ്രാണികളും അഹങ്കാരത്തെ അറിയുന്നു, അനുഭവിക്കുന്നു. എന്നാൽ സച്ചിദാനന്ദത്തിൽ അതില്ല. കാര്യമാണ് പറയുന്നത്. ഓരോ പ്രാണികൾക്കും ഞാനെന്ന് അറിയണമെങ്കിൽ അവിടെ അഹങ്കാരം ഉണ്ടായാലേ പറ്റൂ. എല്ലാ പ്രാണികളും ഒരേ ഒരു സച്ചിദാനന്ദമാണ് താനും. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ മനസ്സിലാവുക, ഒരേ ഒരു ആത്മാവ് ഈ അഹംബോധം കൊണ്ട് പലതായിരിക്കുന്നു. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. ഏകമായിരിക്കുന്ന ആത്മാവ് അഹം എന്നുള്ള ഈ ബോധം കൊണ്ട് അനേക പ്രാണികളായിരിക്കും. അതാണ് സിദ്ധാന്തം. ഏകമായിരിക്കുന്ന പരമാത്മാവ് എങ്ങനെ പല പ്രാണികളായി, അതിനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു. താൻ എന്ന് വെച്ചാൽ ഈ ആത്മാവ് മായയാൽ, മായ കൊണ്ട് വിവിധമായി പല രൂപത്തിൽ പല പ്രകാരത്തിൽ വിഹരിക്കുന്നു എന്ന് പറയുന്നത് വിപുലമായി അർത്ഥം പറയാം. പലതരത്തിൽ പ്രവർത്തിക്കുന്നു, അനുഭവപ്പെടുന്നു, പെരുമാറുന്നു, കാണപ്പെടുന്നു. അങ്ങനെ പലതരത്തിൽ പറയാം. പല രൂപത്തിലിരിക്കുന്നു, അങ്ങനെയൊക്കെ പറയാം. വിഹരിക്കുക, വിഹാരം എന്ന് പറഞ്ഞാൽ ചുറ്റി നടക്കുക എന്നുള്ളതാണ്. വിഹരിക്കുക എന്ന് വെച്ചാൽ ചുറ്റി നടക്കുക, ചുറ്റിക്കറങ്ങുക, അതിനാണ് വിഹരിക്കുക. കളിക്കുക എന്നുള്ളതിനും വിഹാരം എന്ന് പറയും. പൊതുവെ ഇവിടെ ഏതെങ്കിലും ഒരർത്ഥമല്ല, എല്ലാ അർത്ഥവും ചേർക്കാം. ഇപ്പോ താൻ ഈ ആത്മാവ് മായ കൊണ്ട് വിവിധ പ്രകാരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുവെച്ചാൽ ഒരേ ഒരു ആത്മാവ് തന്നെ മായ കൊണ്ട് പല അഹം രൂപത്തെ കൈക്കൊണ്ടിട്ട് പല രൂപത്തിൽ അനുഭവപ്പെടുന്നു. ഇപ്പോ ആത്മാവ് മായ, അഹങ്കാരം, നാനാരൂപം, കാര്യങ്ങളൂടെ പറയാം. ഒന്നേകനായ ആത്മാവ്, രണ്ടാമത് ആത്മാവിലിരിക്കുന്ന മായാശക്തി, അതുകൊണ്ട് വരുന്ന അഹങ്കാരം മൂന്നാമത്, നാനാമത് ഈ കാണുന്ന നാനാ ജീവഭാവങ്ങൾ, അക്കാര്യമാണ് പറയുന്നത്. അദ്വൈതത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ആത്മാവ് ഏകമാണെങ്കിൽ എന്തുകൊണ്ട് ഈ നാനാ ജീവന്മാരൊന്നും, ഓരോ ജീവനും എന്തുകൊണ്ട് ഞാൻ എന്ന് വേറെ വേറെ അറിയുന്നു, ഞാൻ വേറെ നീ വേറെ. അതെന്ന് പറയുന്നതാണ് കാരണം മായയാണ്. മായ എന്ത് ചെയ്യുന്നു? അനേക അഹങ്കാരങ്ങളെ സൃഷ്ടിക്കുന്നു. അനേക അഹങ്കാരങ്ങളെ മായ സൃഷ്ടിച്ചുകൊണ്ട് അനേക ജീവാനുഭവങ്ങളുണ്ടാവും. ഇത് അടിസ്ഥാനപരമായ ഒരു ആശയം പറഞ്ഞു. അപ്പൊ ഇത്രയാണ് എന്റെ സിദ്ധാന്തം. ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി പഴയകാലത്ത് പുരാണങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണത്തെ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിനല്ല ഇവിടെ പ്രാധാന്യം, ഈ സിദ്ധാന്തത്തിനാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഉദാഹരണം? യോഗി പോലെ ഇത് യോഗസൂത്രത്തിലും ബ്രഹ്മസൂത്രത്തിലും പുരാണങ്ങളിലൊക്കെ പറയുന്ന ഒരു ഉദാഹരണമാണ്, യോഗിയുടെ ഉദാഹരണം. ഒരു യോഗി പല മനസ്സുകളെയും പല ശരീരങ്ങളെയും സൃഷ്ടിച്ചിട്ട് ഒരേ സമയം തന്നെ പല രൂപത്തിൽ സ്ഥിതി ചെയ്യും. യോഗിക്ക് എങ്ങനെ കഴിയുന്നു? യോഗിയുടെ യോഗസിദ്ധികൾ, യോഗിയുടെ അണിമാതി ഐശ്വര്യങ്ങളുമുണ്ട്. യോഗിക്ക് അങ്ങനെയൊക്കെ ആകാൻ കഴിയും. യോഗിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമെന്ന് എങ്ങനെ അറിയാം? ശാസ്ത്രങ്ങളിൽ പറയും. പല ശാസ്ത്രങ്ങളിലും അതിനെക്കുറിച്ച് പറയുന്നു. ആത്മാവ് ഏകമാണ്, മായ കൊണ്ട് അനേക അഹങ്കാരങ്ങളുണ്ടായി, അങ്ങനെ അനേക ജീവങ്ങളുണ്ടായി എന്നുള്ളതൊക്കെ എങ്ങനെ അറിയാം? അതെങ്ങനെ അറിയുന്നു? അതും ശാസ്ത്രങ്ങളിൽ നിന്നാണ്. അപ്പൊ അതിനെ വിശദീകരിക്കാൻ വേണ്ടി അതുപോലെ ശാസ്ത്രങ്ങളിൽ പറയുകയാണ്, ആ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, യോഗികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ആത്മാവിൽ മായ കൊണ്ട് അനേക അഹങ്കാരമുണ്ടായി, അനേക ജീവന്മാരുണ്ടായി. ഈ രണ്ട് ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യമാണ്. പഴയ കാലഘട്ടത്തിലുള്ള വ്യാഖ്യാനങ്ങളിലെല്ലാം പഴയ ആചാര്യന്മാരൊക്കെ വ്യാഖ്യാനിക്കും ഇത്തരം കാര്യങ്ങൾ. അവർ പറയുന്നത് ഇങ്ങനെ, പിന്നെ കായവ്യൂഹം എന്ന് പറയും, അനേക കായങ്ങൾ. കായം എന്ന് വെച്ചാൽ ശരീരം. അനേക ശരീരം ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളത് ശാസ്ത്രങ്ങളിൽ പറയുന്നു എന്നേ പറയും. അല്ലാതെ ഇവിടെ ഒരാളുണ്ട്, ആ ആളിന് അനേക ശരീരം സ്വീകരിക്കാൻ പറ്റും അങ്ങനെയൊന്നും പറയത്തില്ല. അത് ശാസ്ത്രങ്ങളിൽ പറയും, യോഗസൂത്രത്തിൽ പറയുന്നു, അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിൽ പറയും, അങ്ങനെ പറയുന്നു. പഴയകാലത്ത് അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. ഇന്ന് കാലക്രമേണ വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസം വരത്തില്ല. ശാസ്ത്രങ്ങളിൽ പറയുന്നു അതുകൊണ്ടത് ശരിയാവണമെന്നെന്താ? ശാസ്ത്രങ്ങൾ പറയുന്നതന്നെ ശരിയാവണമെന്നില്ലല്ലോ. ഒരു യോഗിക്ക് തന്റെ അണിമാതി അണിമ മഹിമ എന്നൊക്കെ പറയുന്ന അഷ്ടൈശ്വര്യങ്ങൾ, അഷ്ടസിദ്ധികൾ ഇതൊക്കെ ഉപയോഗിച്ച് ഒരേ സമയം തന്നെ പല ശരീരങ്ങളെ സ്വീകരിക്കാം എന്നൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞാൽ അതൊക്കെ ശരിയാകുന്നെങ്ങനെ? ഇതൊക്കെ ശരിയാണെന്നെന്താ തെളിവ്? അതിനൊക്കെ എന്താ തെളിവ് എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. പിന്നെ സംശയിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിൽക്കാലത്ത് ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നവർ, അവർ ശാസ്ത്രങ്ങളെ വിട്ടിട്ട് ഇതെഴുതുന്നവർ പറഞ്ഞു, അങ്ങനെ ഒരാളിൻ്റെ സ്ഥലത്തുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഒരേ സമയമാണ് പല ശരീരത്തിൽ പല സ്ഥലത്തിരിക്കുന്നു കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു വരത്തുന്നു. അപ്പൊ ജനങ്ങൾക്ക് വിശ്വാസം വന്നു, ഒരാൾ കണ്ടു പറയുന്നത് ഒരേ സമയം ഒരാള് പല ശരീരത്തിൽ പല സ്ഥലത്തിരിക്കും. അപ്പൊ ഞാൻ കണ്ടു എന്നും വേറൊരാൾ കണ്ടു എന്നും കേട്ടു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവും. അപ്പൊ പിന്നെ ഈ ശാസ്ത്രങ്ങളെ കൂട്ടുപിടിക്കാതെ സാക്ഷികളുണ്ടല്ലോ, അനുഭവ സാക്ഷ്യം, എന്നാരൊക്കെ അത് കണ്ടിട്ടുള്ളതാണ്, പല സ്ഥലത്തിരിക്കും, അങ്ങനെ പറയാൻ തുടങ്ങി. അത് കാലം കൊണ്ട് ആണ് അങ്ങനെ സംഭവിച്ചത്. ആദ്യകാലത്ത് ശാസ്ത്രങ്ങളിലെന്നേ പറയും, ബ്രഹ്മസൂത്രത്തിൽ പറയുമ്പോഴും യോഗസൂത്രത്തിൽ പറയുമ്പോഴും ഒക്കെ ആരെങ്കിലും കണ്ടതായിട്ടല്ല പറയുന്നത്, ശാസ്ത്രങ്ങളിൽ ഉണ്ടെന്നേ അവിടെ പറയും. അത് ഗുരുദേവന്റെ ചരിത്രത്തിന്റെ ഉള്ള കാര്യം, ഇരുക്കുമ്പോഴ ക്ഷേത്രത്തിലിരിക്കെ വന്നപ്പോഴത്തേക്ക് ഭക്തന്മാരെല്ലാം ഒരുപാട് കൂടി, ഗുരു പതുക്കെ ക്ഷേത്രത്തിന് മുൻവശത്തൊരു കർട്ടനിട്ട് മറച്ച ഒരു മുറിക്കകത്ത് കയറിയിരുന്നു. ഇതൊരാളുടെ അനുസ്മരണത്തോടാണ് കാർത്തികേയൻ. അപ്പോ ഇയാൾ കൊച്ചുകുട്ടിയാണ്, ഇയാളടുത്ത് പറഞ്ഞു പോയെന്ന് നോക്കാൻ പോകും. ഗുരു അങ്ങോട്ട് കയറിയിട്ട് കാണുന്നില്ല. ഇയാൾ പതുക്കെ അങ്ങോട്ട് ചെന്നിട്ട് കട്ടന്റെ ബാക്കിലോട്ടൊന്ന് നോക്കിയപ്പോൾ ഗുരു അവിടെ ഇരിക്കുന്നു. എവിടെയാണ് പറയുന്നത്? എനിക്ക് എന്ത് തോന്നി എന്നറിയത്തില്ല, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പറഞ്ഞു ഗുരു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ പുള്ളിക്കും അറിയത്തില്ല, പുള്ളി അങ്ങ് തട്ടി വിട്ടു ഗുരു ഇവിടെ ഇല്ല എന്ന്. അപ്പോ ആകെ ബേളമായി, ഗുരു ഇപ്പൊ അങ്ങോട്ട് കയറി പോകുന്ന എല്ലാരും കൊണ്ട് ഗുരു എവിടെ പോയി? എല്ലാരും ചോദിച്ചു നീ നോക്കിയാ ശരിക്കും നോക്കി, എന്തവിടെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പേടിയായി, ആർക്കും പിന്നെ നോക്കാൻ ധൈര്യമില്ല, ഗുരുവിടെ ഇല്ലല്ലോ. ഉടനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ പറഞ്ഞു ആ സമയത്ത് ഗുരു അരൂപ്ര ക്ഷേത്രത്തിൽ ഇരിക്കുന്ന കണ്ട പലരും ഉണ്ട്. അങ്ങനെയും ചിലർ പറഞ്ഞു. ഇത് ഞാൻ തന്നെ അനുസ്മരണയിൽ എഴുതിയിരിക്കുന്നതാണ്. എനിക്ക് എന്തോ ആ സമയത്ത് അങ്ങനെ പറയണമെന്ന് തോന്നി, എന്തുകൊണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, ഏഴോട്ടോ വയസ്സേ ഉള്ളൂ. അപ്പൊ ഗുരു ഒരേ സമയം തന്നെ രണ്ടിടത്തിരിക്കും. കുറച്ച് കഴിഞ്ഞ് പിന്നെ പുള്ളിയെ അടുത്ത് നോക്കാൻ പറഞ്ഞ് നോക്കിട്ട് പറഞ്ഞു അവിടെ ഇരിക്കും. പറഞ്ഞപ്പോ ആദ്യം ഇല്ലെന്ന് പറഞ്ഞില്ല, പറഞ്ഞ അവിടെ തന്നെ പിള്ളേരുടെ വികൃതിയാണ്. ഇപ്പൊ നാട് മുഴുവൻ പ്രചരിച്ചെന്താണോ എന്ന് പറഞ്ഞ് പുള്ളി അതിനെ കുറിച്ച് ഒരു അനുസ്മരണ എഴുതി. അത് പിന്നെ പഴമ്പള്ളി അച്യുതന്റെ അനുസ്മരണത്തിലുണ്ട്. ഗുരു ആലുവ സ്കൂളിൽ ഇരിക്കും, പെട്ടെന്ന് ഗുരുവിനെ കാണാനില്ല. അപ്പോൾ അദ്ദേഹത്തിനറിയ അദ്ദേഹം അവിടുത്തെ വിദ്യാർത്ഥിയാണ്. ഗുരു ഇങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോകുന്ന അറിയാം, ആരോടൊന്നും പറയാറില്ല. പുള്ളിക്കറിയാം എവിടെയാണ് പോകുന്നു. പിന്നെ പുള്ളി പോയി അടുത്തൊരു വീടുണ്ട്, ആടൊഴിഞ്ഞ വീട്. ആ വീട്ടിൽ പോയി കഥകൾ പൊട്ടിയിട്ടിരിക്കുകയാണ്. ഗുരു ആളില്ലാത്ത ഒരു മുറിക്കകത്ത് ഇറങ്ങിയിരുന്നു ജനലിൽ കൂടെ. ഇവിടുത്തെ ഈ ബേളങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്ന ഇറങ്ങിയിരിക്കുന്ന അദ്ദേഹം പോയി കണ്ടുപിടിച്ച്. അദ്ദേഹം പറയുന്നുണ്ട് ആൾക്കാരിങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോ ഗുരു അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഒന്നും ആരോടും വണ്ടിയില്ല ഗുരു, കാരണം അവിടെ പോയിരിക്കുമെന്നറിയാം. നിരന്തരം ആൾക്കാരുടെ ബഹളം കൂടുമ്പോഴത്തേക്ക് ഒന്ന് മാറിയിരിക്കുന്ന ഉടനെ അന്തേവാസികൾ എന്ത് പറയും? ഗുരു അപ്രത്യക്ഷനായി, ആകാശ വഴിയിലൂടെ പോയി. അപ്പൊ ആൾക്കാർ പറയും ഒരാൾ ഒരു സമയം രണ്ട് സ്ഥലത്ത്. എന്നൊക്കെ പറയും. അത് പിൽക്കാലത്ത് അങ്ങനെ പറയാൻ തുടങ്ങിയ, പഴയകാലത്ത് അങ്ങനെ പറയില്ല, പുരാണങ്ങളിൽ പറയില്ല. ഒരാൾക്ക് ഒരു സമയം അങ്ങനെ രണ്ട് ശരീരത്തിൽ രണ്ടിടത്തിരിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യം എന്നാ പറയുന്നത്. അങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ തെളിയിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ പുരാണം കണ്ടത് പറയുന്നുണ്ട് യോഗികൾക്ക് അങ്ങനെ പല ശരീരത്തിലിരിക്കാം. അതെന്തിനവരിയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വിഹാരം എന്ന് പറയുന്നതിന് ഒരു ലീല എന്നെടുക്കുകയാണെങ്കിൽ അത് അവരുടെ ഒരു ലീല എന്ന് പറയും. അപ്പൊ അതിനല്ല ഇവിടെ പ്രാധാന്യം, അങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നില്ല എന്നുള്ളതല്ല. അതൊരു ഉദാഹരണമായി പറഞ്ഞതേ ഉള്ളൂ, പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണം. അങ്ങനെ യോഗി ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും ഇവിടെ പറയുന്ന സിദ്ധാന്തമായിട്ട് അതിന് ബന്ധമില്ല. ഒരു ഉദാഹരണം പറഞ്ഞു, ആ ഉദാഹരണം ഉണ്ടെങ്കിൽ വേറെ ഉദാഹരണം കൊടുക്കണം. എങ്ങനെയാണ് ഒരു സൂര്യൻ പല ജലാശയങ്ങളിൽ പ്രതിബിംബിക്കുന്നത്, പ്രതിബിംബിച്ച് പലതാകുന്നത്, പല സൂര്യന്മാരാകുന്നത്, അതുപോലെ ഇങ്ങനെയൊക്കെ നിരവധി ഉദാഹരണം പറയാറുണ്ട്. ഒന്ന് പലതാകുന്നത്, ഒരു സൂര്യനെ ഉള്ളെങ്കിലും അനേക ജലാശയങ്ങളിൽ പ്രതിബിംബിച്ച് പലതാകുന്നു. അങ്ങനെ ഒരു പുരാണ പ്രസിദ്ധമായ ഒരു ഉദാഹരണം ഇവിടെ എടുത്ത് പറഞ്ഞതാണ്. അതിനർത്ഥം ഒരു മനുഷ്യൻ എങ്ങനെ ഒരു സമയം പല ശരീരത്തിൽ പലയിടത്തിരിക്കണമെന്നൊന്നും അതിനർത്ഥമില്ല. ഞാൻ ഈ പറയുന്നില്ല, അങ്ങനെ ഇരുന്ന് കണ്ടെന്നും കേട്ടെന്നും ഒക്കെ ആൾക്കാർ പറയും. അത് പഴയ കാലത്ത്, ഇന്ന് അതൊന്നും ആരും പറയാറില്ല. പഴയ കാലഘട്ടത്തിൽ മനുഷ്യന് കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടം, ജനങ്ങൾക്ക്, സാമാന്യ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് ഇപ്പോൾ ആരെ കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല. കാരണം ഇന്നിപ്പോ മൊബൈൽ ഫോണോ അത് ഇതൊക്കെ ഉണ്ട്. വേറെ അവരുടെ തിരിക്കുന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ മൊബൈലിൽ വിളിച്ചു നോക്കാം, അവിടെയാണോ ഇവിടെയാണോ ഉടൻ തീരുമാനിക്കാൻ പറ്റും. മൊബൈലിൽ ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി, ഇന്ന ആളിന്റെ അടുത്ത സ്ഥലത്തുണ്ടോ, അവിടെയുണ്ട്, ഇവിടെയുണ്ടോ, ഇല്ല, ഉടൻ അപ്പൊ തന്നെ തെളിയിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്നതൊന്നും ആരും പറയട്ടെ. പഴയകാലത്ത് മനുഷ്യന്റെ വിശ്വാസം കൊണ്ട് അതൊക്കെ പറയുന്നു. അപ്പൊ അതിന് ഒരു പ്രാധാന്യമില്ല. ഇവിടെ യോഗി അങ്ങനെ പല ശരീരത്തിൽ ഇരിക്കും, പറ്റുമോ പറ്റില്ല, അതല്ല. ഇവിടെ പറയുന്ന സിദ്ധാന്തം ആത്മാവിനെ സംബന്ധിച്ചാണ്. ആത്മാവ് മായ കൊണ്ട് പല അഹങ്കാരങ്ങളെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനായും മൃഗമായും പട്ടിയായും പൂച്ചയായും പ്രാണികളായും ദേവന്മാരായും എല്ലാം നാനാരൂപത്തിൽ ആത്മാവിനിരിക്കാൻ കഴിയും. ഒരേ ഒരു ആത്മാവ് തന്നെയാണ് മനുഷ്യനായും പട്ടിയായും പൂച്ചയായും ഒക്കെ ഇരിക്കുന്നു. ഇവിടെ എല്ലായിടത്തും ഈ അഹംബോധമുണ്ട്. ആ അഹംബോധത്തെ സൃഷ്ടിക്കുന്ന എന്താണ്? അതാണ് ഒരേ പേരിൽ നിന്നുകൊണ്ട് തന്നെ പല രൂപത്തിലും ഭാഗത്തിലും പ്രദർശനം കാഴ്ചവെക്കുന്നുണ്ട്. ഇന്ദ്രജാലം എന്നിരുന്ന ഒരു ട്രിക്കാണ്. പറയുന്ന കേക്ക് മുഴുവൻ എന്താണ് പറയുന്നതെന്ന്. ഇന്ദ്രജാലം എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രിക്കാണ്. അപ്പോ ഇന്ദ്രജാലക്കാരൻ പലതൊന്നും ആകത്തില്ല. ഒരു ട്രിക്ക് കാണിക്കുന്നതാണ്. ആ ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും കാണിക്കുക. അതുകൊണ്ട് ആള് പലതാകത്തില്ല. മനസ്സിലായോ? അവര് ടെക്നിക്കാണ്. ആ ടെക്നിക്ക് ഇപ്പോഴാണെങ്കിൽ ഇന്ദ്രജാലം പലതരത്തിലുണ്ട്. ഇപ്പൊ ഇന്ദ്രജാലത്തിൽ കൂടുതലും കാണിക്കുന്ന ക്യാമറ ടെക്നിക്കാണ്. സ്റ്റേജിൽ ഒരാളെ നിർത്തുക, അയാളെ മറച്ചു കളയുക, ഒരാളെ രണ്ടായി കാണിക്കുക. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പ് വെച്ചിട്ട് ഒരാളിനെ രണ്ടായി കാണിക്കും, രണ്ടുപേരെ ഒട്ടിച്ച് ഒന്നാക്കും. അമേരിക്കൻ മാജിക് ഷോയൊക്കെ നെറ്റിൽ നോക്കിയേക്കാണ്. എന്തൊക്കെ അത്ഭുതങ്ങളെ കാണിക്കുന്നു! ഒരു മനുഷ്യന്റെ പകുതി മനുഷ്യനാക്കും, പകുതി മൃഗമാക്കും. മൊത്തം ക്യാമറ ടെക്നിക്കുകളാണ്. അങ്ങനെ അല്ലാതെ ഒരു മനുഷ്യനെ രണ്ടാക്കുന്ന ഒരു ഇന്ദ്രജാലം, അങ്ങനെ ഒരു ഇന്ദ്രജാലം ഇല്ല. അങ്ങനെ ഒരു ഇന്ദ്രജാലമൊന്നുമില്ല. ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച്, ആ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും ഒന്ന് കൈയുടെ വേഗത, മറ്റൊന്ന് ചില മറവുകൾ സൃഷ്ടിക്കുക, മറ്റൊന്ന് ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ ഈ ക്യാമറ പോലെയുള്ള, ഇന്നത് ക്യാമറ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ഇതൊക്കെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് എന്താണ് പല കാണിക്കുക. അല്ലാതെ ശരിക്കും ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിക്കാതെ എന്തെങ്കിലും ഒരു പ്രത്യേക ശക്തിയുണ്ട്, ഒരു മാന്ത്രികന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക ശക്തിയുണ്ട്, ഒരു മാന്ത്രികന് ആനയും കുതിരയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഈ പറയുന്ന ഒരു അന്ധവിശ്വാസമാണ്. അങ്ങനെ ഒരു ഇന്ദ്രജാലം ഇല്ല. ഇന്ദ്രജാലം എന്ന് പറയുന്നത് തന്നെ ഒരു അന്ധവിശ്വാസമാണ്. ശരിക്കും ഉള്ളത് മാജിക്കാണ്. ഇന്ദ്രജാലം അങ്ങനെ ഒന്നുമില്ല. അത് പഴയ കാലത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ആൾക്കാരുടെ മനസ്സ് പറ്റിയാണ്. പഴയ കാലത്ത് ഇങ്ങനെ ചില ആൾക്കാർ ചില കൈയടക്കങ്ങൾ കാണിക്കുമ്പോൾ, ചില ടെക്നിക്കുകൾ കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാത്തതുകൊണ്ട് നമുക്ക് അത്ഭുതമായി തോന്നും. അത് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുക, അതൊക്കെ ഒരു അത്ഭുതമില്ല. അത് വേറെ വിശേഷ മാന്ത്രിക ശക്തി അങ്ങനെയൊന്നുമില്ല. കൈയുടെ വേഗതയും മറച്ചു വെക്കുന്ന കഴിവും അങ്ങനെ ചില ടെക്നിക്കുകൾ പഠിച്ചെടുക്കുന്ന അല്ല വേറെ ഇന്ദ്രജാലമുണ്ട്. അത് മനുഷ്യന്റെ ഇടയിൽ ഈ കുട്ടിച്ചാത്രം എന്നൊക്കെ പറയുന്ന ഒരു അന്ധവിശ്വാസം പ്രചരിച്ചിരിക്കുന്നതാണ്. ശങ്കരാചാര്യർ പറയൊരു ഇന്ദ്രജാലത്തെ കുറിച്ച്, ഒരു ഇന്ദ്രജാലക്കാരൻ ഒരു കയറെടുത്തിങ്ങനെ തറയിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് എഴുന്നേറ്റ് നിന്നു. ഉടനെ കയറി കൂടെ മേളിൽ കയറിപ്പോയി. മേളിൽ ഭയങ്കര യുദ്ധം നടന്നു. അയാളുടെ കൈയും കാലും ഒക്കെ മുറിഞ്ഞ് താഴെ വീണു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ താഴെ ഇരിക്കുന്നു. ഇതാണ് ഇന്ദ്രജാലം എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു ഇന്ദ്രജാലം എന്ന് പറയുന്ന ഒരു കഥ മാത്രമാണ്. ഇങ്ങനെ ഒരു ഇന്ദ്രജാലം ലോകത്താർക്കും കാണിക്കാൻ പറ്റും. എങ്ങനെ ഒരു കയറിടുമ്പം കയറ് പൊങ്ങിയിരിക്കും, അത് നമ്മുടെ മാജിക് പ്ലാനറ്റ് കാണിക്കും തിരുവനന്തപുരത്ത്. ആരുടെയാണ്? മുതുകാടിന്റെ. അവിടെ കാണിക്കും എന്താണ്, ഒരു കയറെടുത്തിട്ട് കഴിഞ്ഞാൽ കയറ് പൊങ്ങിയിരിക്കും. അതിൽ പിള്ളേർ കയറും, പിന്നെ യുദ്ധമൊന്നും നടക്കത്തില്ല, പിന്നെ ഇറങ്ങി വരും. അതൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന, അല്ലാതെ അതിന്റെ മേളിൽ പോയി കയറിപ്പോകുന്നയാളിനെ വെട്ടിമുറിച്ച് താഴെയിടുക. പിന്നെ ഇതൊക്കെ പുസ്തകങ്ങളിൽ പഴയകാലത്ത് ഇങ്ങനെ ഭാവനയിൽ ആൾക്കാരെ വിരിവിച്ച ലോകത്തങ്ങനെ ഒരു മാജിക് ഇതുവരെ ആരും നടത്തിയിട്ടില്ല. പക്ഷെ ജനങ്ങളതൊക്കെ വിശ്വസിക്കുന്നു, അങ്ങനെയൊക്കെ മാജിക് നടത്തും. അങ്ങനെയും നടക്കില്ല. ഇത്രയും ചെയ്യാൻ പറ്റും. ഒരു കയറെടുത്തിട്ട് കഴിഞ്ഞാൽ കയറ് എഴുന്നേറ്റിരിക്കും, അതിൽ കൂടെ ഒരാൾ കയറിയും പോകും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഗോപിനാഥ് മുതുകാടെന്നും അറിയാം. അതുകൊണ്ട് ഇന്ന് മാജിക് കാണിക്കുന്ന എല്ലാവരും പറയും ഇതിനകത്ത് വേറെ ശക്തിയൊന്നുമില്ല, ഇത് ഞങ്ങളിതിലെ വിദ്യകളാണ്. ഇന്നിപ്പോൾ മിക്കവാറും എല്ലാ മാജിക്കും സീക്രട്ടൊന്നുമുണ്ട്, എല്ലാവർക്കും അറിയാതെ. പഠിച്ചെടുക്കാൻ പാടാണ്, നമുക്ക് ചെയ്യാനും പ്രയാസം, കൈ വേദന. ആൾക്കാരെ കബളിപ്പിക്കുന്നതിന് സാമർത്ഥ്യം. മാജിക് എന്ന് പറയുന്നത് എന്താണ്? കൺകെട്ടെന്ന് പറയുന്നേ. കൺകെട്ടെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നവരെ പറ്റിച്ചിട്ട് ഓരോ പ്രദർശനമാണ്, അതൊരു ആർട്ടാണ്. മാജിക് എന്ന് പറയുന്ന ഒരു ആർട്ടിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു ആർട്ടെന്നുള്ളവനൊക്കെ അതിന് അംഗീകാരമുണ്ട്. അല്ലാതെ അതിന് വേറെ നിഗൂഢ ശക്തികളോ ജീവിതമായ എന്തെങ്കിലും ശക്തി ഉണ്ടെന്നൊക്കെ പറയുന്ന അബദ്ധം, അങ്ങനെയൊന്നും ആർക്കും മാജിക് കാണിക്കാൻ പറ്റും. ഇന്നതൊക്കെ എല്ലാവർക്കും അറിയാം. നടക്കില്ല. അതായത് പ്രാപഞ്ചിക നിയമങ്ങളെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും എല്ലാവർക്കും തുല്യമാണ്. അതിലാർക്കും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ മനുഷ്യനും ജീവികളും തമ്മിൽ പരിണാമപരമായി വരുന്ന വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. അത് ആ വ്യത്യാസങ്ങൾക്ക് അതിൻ്റെതായ കാരണങ്ങളും കാണാം. അത് പരിണാമപരമായി വരുന്ന വ്യത്യാസം. പക്ഷികൾക്ക് പറക്കാൻ പറ്റും, നമുക്ക് പറക്കാൻ പറ്റത്തില്ല. അതിനതിൻ്റെതായ കാരണങ്ങൾ വരും. ഇതിനപ്പുറം പ്രാപഞ്ചിക നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ പ്രപഞ്ചത്തിൽ കണ്ടെത്തുന്ന നിയമങ്ങൾ പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒന്നുപോലെ തന്നെയാണ്, തുല്യമാണ്. അതിനൊന്നും ആർക്കും വ്യത്യാസമില്ല. പ്രാണികൾക്കും തുല്യം തന്നെ. ഈ പറയുന്ന വ്യത്യാസം വരുമെന്ന് വെച്ചാൽ ഒരാൾക്ക് പാടാൻ കഴിയും, ഒരാൾക്ക് പാടാൻ കഴിയത്തില്ല. ആ വ്യത്യാസം വരും. അത് പരിണാമപരമായി വരുന്ന ജനറ്റിക്കലായി മറ്റും വരുന്ന വ്യത്യാസമാണ്. ഈ സൃഷ്ടിയുടെ വൈവിധ്യത്തിൽ വരുന്ന വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷെ അതൊന്നും പ്രപഞ്ച നിയമങ്ങളെ ഉല്ലംഘിക്കുന്നതല്ല. ഒരു മനുഷ്യൻ ഒരു സമയം നാലോ പത്തോ ഒക്കെ ആണെങ്കിൽ ആൾ ഈ പ്രാപഞ്ചിക നിയമങ്ങളെ ഉല്ലംഘിക്കേണ്ടി വരും. അത് മനുഷ്യന് സാധിക്കില്ല. കാരണം ഈ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രപഞ്ചവും പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വിധേയമായ പ്രവർത്തിക്കുന്നു. അല്ലാതെ അതിനെ ഉല്ലംഘിച്ച് ആർക്കും പ്രവർത്തിക്കുന്നു. ഒരു കാരണം ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണം നിയമത്തെ അനുസരിച്ച് പ്രപഞ്ചത്തിൽ എവിടെ എന്ത് വസ്തുക്കളുണ്ടാകും. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അതാത് സാഹചര്യം അനുസരിച്ച് അതിന്റെ ശക്തിക്കൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ ആ നിയമം ഏതെങ്കിലും രൂപത്തിൽ അത് എവിടെയും ഉണ്ടായി, അതിനെ ഉല്ലംഘിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് മേലോട്ട് പറക്കാൻ പറ്റാത്തത്. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് മേലോട്ട് പറക്കാൻ പറ്റില്ല. കാരണം ഗുരുത്വാകർഷണം അതിനെതിരായ ബലം എനിക്ക് പ്രയോഗിക്കാൻ കഴിയില്ല. റോക്കറ്റിന് പറ്റും, ഒരു പക്ഷിക്ക് പറ്റും. ഇതുപോലെ പ്രപഞ്ചീയ നിയമങ്ങൾക്ക് വിധേയമായ മനുഷ്യ ശരീരത്തിന് ഇങ്ങനെ പറ്റും. അപ്പൊ എനിക്ക് എന്റെ എനിക്കോ ആർക്കെങ്കിലും ഒരു ശരീരത്തെ രണ്ടാക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും അലൗകികമായ ദിവ്യമായ ശക്തിയുണ്ട്, രണ്ടാക്കാനും പറ്റും. അത് ജന്മനാൾ കിട്ടിയ ഒരു ശരീരം തന്നെ മരിക്കുന്നവരെ ഈ ഒരു ശരീരം തന്നെ മരിക്കുമ്പോൾ ഇത് നശിച്ചു. അത് വേറെ ഒന്നും ചെയ്യാനൊന്നും ആർക്കും കഴിയത്തില്ല. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫിസിക്സിന്റെ അടിസ്ഥാന നിയമങ്ങളെല്ലാം അസംബന്ധമെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പറ്റത്തില്ല മനുഷ്യൻ, കാരണം അതിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഇന്നും പറയാം. ഇങ്ങനെ പഴയ പുരാണങ്ങളിൽ പറയുന്നുണ്ട്, കഥകളിൽ പറയുന്നുണ്ട്, അതൊക്കെ പറയാം. അതിൽ ദോഷമൊന്നുമില്ല, അങ്ങനെ പറയുന്നുണ്ട്. കഥകളെ കഥകളായിട്ട് തന്നെ എടുത്താൽ മതി, അതിനിവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. പ്രാധാന്യം ഇവിടെ ഇതിനാണ്, സിദ്ധാന്തമാണ്. ആത്മാവ് ഏകമായിരുന്നിട്ടും മായ കൊണ്ട് അനേക അവബോധം ഉണ്ടായി പല മനുഷ്യരായി. ഓരോരുത്തരും ഞാനെന്ന് വേറെ വേറെ വേറെ അറിഞ്ഞുകൊണ്ട് വേറെ വേറെ ആത്മാക്കളായിരിക്കും. ഇത് ഇത്രയും മനസ്സിലാക്കാനേ ഉള്ളൂ. ബാക്കി പറയുന്ന കാര്യത്തിലൊന്നും വലിയ പഴമ്പ്, അതിനും സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. ഇന്നും ഇതൊക്കെ പറഞ്ഞ ആൾക്കാരെ ഉദ്യാക്കുന്നതിലർത്ഥം പുരാണങ്ങളിലുണ്ടെന്ന് പറയാം. പുരാണങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു, അത്രേ ഒരുപാട് ശാസ്ത്രങ്ങളിൽ പറയുന്നു. ആ ഉദാഹരണം ഗുരു ഇവിടെ എടുത്ത് പറഞ്ഞു. ഗുരു എന്ന് പറയുന്ന അദ്വൈതത്തെ പറഞ്ഞിരിക്കുകയാണ്. അദ്വൈതന്റെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞ ഉദാഹരണം എടുത്ത് ഇവിടെ പറഞ്ഞു, അത്രയോ. പരമ്പരയായി പറഞ്ഞു വരുന്ന ഉദാഹരണം എടുത്ത് പറഞ്ഞു. അദ്വൈതം പറയുമ്പോൾ ഇതെല്ലാം പറയേണ്ടി വരും, അതിനത്ര പ്രാധാന്യമേ ഉള്ളൂ. പിന്നെ ചിലരൊക്കെ തർക്കിക്കും, എന്താണോ അങ്ങനെ ഒരാൾക്ക് രണ്ട് ശരീരമാക്കാൻ പറ്റും എന്നാ പിന്നെ നീ ഒരു രണ്ട് ശരീരമാക്കി കാണിക്കും. തർക്കം തീരുമല്ലോ. ഇപ്പൊ ഒന്ന് കാണിച്ചു തന്നെ രണ്ട് ശരീരം, ഒന്നുണ്ടല്ലോ ഒന്നുകൂടെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വെറുതെ ഇങ്ങനെ തർക്കിക്കാന്നുള്ളത് നടക്കുന്ന കാര്യങ്ങളല്ല.